അമ്പല കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്ത മോതുന്ന ചമ്പക്കിളി. അമ്പല കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്ത മോതുന്ന ചമ്പക്കിളി. കുളിര് കോരും കിളി, പുലരി കാണുമ്പോൾ ഉണരും കിളി. പൂമാല പെണ്ണിനോടൊറ്റക്കിരുന്നിട്ടു തിരുതകൃതി അരുളും കിളി. ചിന്നക്കിളി, വർണ്ണക്കിളി, ഇനിയെന്നു വരുമെൻ കിളി. അമ്പലക്കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്തമോതുന്ന ചമ്പക്കിളി. രാമായണ പൈങ്കിളി, നല്ല വാതായന പൂങ്കിളി. രാവുകൾ നീന്തി വന്നെത്തുന്ന സൂര്യന്റെ കതിരണിഞ്ഞെത്തും കിളി. രാമായണ പൈങ്കിളി, നല്ല വാതായന പൂങ്കിളി. രാവുകൾ നീന്തി വന്നെത്തുന്ന സൂര്യന്റെ കതിരണിഞ്ഞെത്തും കിളി. പവിഴമുണ്ടോ മുത്തുക്കിളി, മധുരമുണ്ടോ ചെല്ലക്കിളി. അഴകിലൊഴുകുന്ന ദേശാടന പൈങ്കിളി. അമ്പലക്കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്ത മോതുന്ന ചമ്പക്കിളി. കുളിര് കോരും കിളി, കുളിരി കാണുമ്പോൾ ഉണരും കിളി. പൂമാല പെണ്ണിനോടൊറ്റക്കിരുന്നിട്ടു തിരുതകൃതി അരുളും കിളി. ചിന്നക്കിളി, വർണ്ണക്കിളി, ഇനിയെന്നു വരുമെൻ കിളി. അമ്പലക്കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്ത മോതുന്ന ചമ്പക്കിളി. പാടും കിളി, നല്ല താരാട്ടു പാടും കിളി. കദളി വനങ്ങൾ കടന്നു വന്നെത്തുമെൻ മാണിക്യ വർണ്ണക്കിളി. നാവോറു പാടും കിളി, നല്ല താരാട്ടു പാടും കിളി. കദളി വനങ്ങൾ കടന്നു വന്നെത്തുമെൻ മാണിക്യ വർണ്ണക്കിളി. കനകമുണ്ടോ ആശക്കിളി, സ്വപ്നമുണ്ടോ കോലക്കിളി. കോലമയിലിന്റെ കളിയാട്ടമാടും കിളി. അമ്പലക്കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്ത മോതുന്ന ചമ്പക്കിളി. കുളിര് കോരും കിളി, കുളിരി കാണുമ്പോൾ ഉണരും കിളി. പൂമാല പെണ്ണിനോടൊറ്റക്കിരുന്നിട്ടു തിരുതകൃതി അരുളും കിളി. ചിന്നക്കിളി, വർണ്ണക്കിളി, ഇനിയെന്നു വരുമെൻ കിളി. അമ്പലക്കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്ത മോതുന്ന ചമ്പക്കിളി. കുളിര് കോരും കിളി, കുളിരി കാണുമ്പോൾ ഉണരും കിളി. പൂമാല പെണ്ണിനോടൊറ്റക്കിരുന്നിട്ടു തിരുതകൃതി അരുളും കിളി. ചിന്നക്കിളി, വർണ്ണക്കിളി.